അണുദിത്സവർണസ്യച്ച അപ്രത്യയഃ പ്രതീയതേ വിധീയത്തെ ഇതി പ്രത്യയഃ അവിധീയമാനോ അണ് ഉദിതിച്ച സവർണസ്യ സ്വപ്നാ സ്യാത്. സൂത്രത്തിൽ രണ്ട് ഭാഗമാണ്. ഒന്ന് അണുതി സവർണസ്യ, അതൊരു ഭാഗം. എന്താ പറയുന്ന, അണ്ണും ഉദിത്തും സവർണത്തെ ഗ്രഹിക്കും. അടുത്ത് പറയുന്ന എന്താണ്, അപ്രത്യഹ ഞാനതെവിടെ ഗ്രഹിക്കത്തില്ല. ആദ്യം പറയുന്നത് അതെവിടെ ഗ്രഹിക്കും എന്നാണ്, അണ്ണും ഉദിത്തും സവർണത്തെ എവിടെ ഗ്രഹിക്കും. രണ്ടാമത് പറയുന്നത് അതെവിടെ ഗ്രഹിക്കത്തില്ല. അതിൽ തന്നെ ആദ്യത്തെ ഭാഗത്തിൽ രണ്ട് ഭാഗം. ഒന്ന്, അണ്ണ് സവർണത്തെ ഗ്രഹിക്കും, അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത്. അണ് എവിടെയാണ് സവർണത്തെ ഗ്രഹിക്കുന്നത്, അതിൽ എവിടെ ഗ്രഹിക്കുന്നില്ല എന്നുള്ള ഭാഗത്തിന് ശരിയായ ഉദാഹരണം നമ്മൾ ചർച്ച ചെയ്തില്ല. നമ്മൾ ചെയ്ത ഉദാഹരണം അത് അപൂർണമാണ്. പക്ഷേ എവിടെ ഗ്രഹിക്കും എന്നുള്ളതിന് വ്യക്തമായി നമ്മൾ ചർച്ച ചെയ്തു. അതിനുള്ള ഒരു സൂത്രം പറഞ്ഞത് അഹോ അഖി സവർ ദീർഘ, അതായത് ആ എന്നിരിക്കുമ്പോൾ അവിടെ സവർണത്തെ ഗ്രഹിക്കാം. അതെങ്ങനെ, ഇവിടെ പറയുന്നു അണ്ണെന്ന് പറയുന്ന ഒരു പ്രത്യാഹാരത്തെക്കുറിച്ച് പറയുന്നു. അണ്ണെന്ന് പറയുന്ന പ്രത്യാഹാരം അയോണ റക്ക് ഏവോങ് അയോച്ച് ഹയവരട്ട് ലണ്ണ വരെയാണ്. ആ പ്രത്യാഹാരത്തിൽ പല പ്രത്യാഹാരങ്ങളും അന്തർഭവിച്ചിരിക്കുകയാണ്. അക്കെന്ന് പറയാം, ഇക്കെന്ന് പറയാം, അച്ഛന്ന് പറയാം, ലണ്ണെന്ന് പറയാം, ഒരുപാട് പ്രത്യാഹാരങ്ങളുണ്ട്. അപ്പൊ അണ്ണെന്ന് പറയുന്നതുകൊണ്ട് ഈ പ്രത്യാഹാരങ്ങളെല്ലാം എടുക്കും. ഈ പ്രത്യാഹാരങ്ങളെല്ലാം സൂത്രങ്ങളിൽ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം. അവിടെയെല്ലാം നമുക്ക് സവർണങ്ങൾ ഗ്രഹിക്കാം എന്ന് പറയുമ്പോൾ അണ്ണെന്ന് പറയുന്ന പ്രത്യാഹാരത്തിൽ വരുന്നത് സ്വരങ്ങളെല്ലാം വരും. പിന്നെ കൂടുതലായിട്ട് വരുന്നത് ഹ യ വ ര ല. ഇതിൽ മുമ്പ് നമ്മൾ പഠിച്ചു തുല്യാസി പ്രയത്ന സവർണം എന്ന സൂത്രം കൊണ്ട് ഹ രേഫം ഇത് രണ്ടു ഒഴികെ എല്ലാത്തിനും സവർണങ്ങളുണ്ട്. അൺ എന്ന് പറയുന്ന ഒരു സപ്നയാണ്. അതിലെ സപ്നി എന്ന് പറയുന്നത് ആ ഈ ഭൂ തുടങ്ങി അക്ഷര സമാമനായത്തിലെ വർണ്ണങ്ങളാണ്. അത് പ്രത്യേകം അറിഞ്ഞിരിക്കുന്നു. അണ്ണെന്ന് പറയുന്ന സപ്നയിലെ സപ്നി ആ ഈ ഭൂ തുടങ്ങി വർണ്ണ സമാമനായത്തിലെ വർണ്ണങ്ങളാണ്. ഉല്യാസപ്രയത്ന സവർണം എന്ന് പറയുന്ന സൂത്രം പറഞ്ഞു ഈ വർണ്ണങ്ങൾക്കെല്ലാം ഇതിന്റെ ഭേദങ്ങൾ സവർണങ്ങളാണെന്ന് പറയും. ആ ഭേദങ്ങൾ പല കണക്കിനാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ എന്ന് പറഞ്ഞാൽ അതിന് 18 ഭേദമുണ്ട്. ഇതെല്ലാം സവർണമാണെന്ന് വെച്ചാൽ ഇതിനെല്ലാം സവർണം എന്നൊരു സപ്നയുണ്ട്. തുല്യാസി പറയുന്നത് മാത്രമേ പറയുന്നുള്ളൂ ഇതിനെല്ലാം സവർണം എന്ന സപ്നയുണ്ട്. അണ്ണിൽപ്പെട്ട എല്ലാ വർണ്ണങ്ങൾക്കും രേഫവും ഹകാരവും ഒഴികെ. ഈ സൂത്രം പറയുന്നത് അതിനെ എവിടെ എടുക്കണം എവിടെ എടുക്കണ്ട എന്നുള്ള കാര്യമാണ്. അത് കഴിഞ്ഞ ദിവസം നമ്മൾ മനസ്സിലാക്കി. ആ പ്ലസ് ആ എന്ന് പറയുമ്പോൾ ആദ്യം ഇരിക്കുന്നത് പൂർവാകാരം, പരത്തിലിരിക്കുന്നത് മറ്റൊരാകാരം. അത് രണ്ടും സ്ഥാനികളാണ്. പരത്തിലിരിക്കുന്നതിന് പരനിമിത്തം എന്ന് പറയാം. ഇവിടെ അക്കെന്നാണ് പറഞ്ഞത്. അക്കെന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ ആയെടുത്തു. ആക്കി വരത്തിൽ ആയിരുന്നു കഴിഞ്ഞാൽ ദീർഘം വരുമെന്നാണ് ആ സൂത്രം വിധിച്ചത്. അവിടെ ദീർഘം വന്ന് ആ ദീർഘം വന്നു. പക്ഷേ ആ ആയ്ക്ക് പകരം ദീർഘമായ ആയും ദീർഘമായ ആയും ഇരുന്നാലും അതേ സൂത്രം തന്നെ പ്രവർത്തിക്കും. എന്തുകൊണ്ട്? അവിടെ അണുതി സവർണസ്യ ഈ ഭാഗം പ്രവർത്തിക്കും. അതായത് അണ്ണിൽപ്പെട്ട അണ്ണെന്ന് പറയുന്ന പ്രത്യാഹാരത്തിൽ അന്തർഭവിച്ചതാണ് അക്ക്, അതിലെ ആകാരമാണ്. അത് സവർണത്തെ ഗ്രഹിച്ചപ്പോൾ എന്ത് ചെയ്തു? ആ പ്ലസ് ആ എന്നിരുന്നപ്പോഴും അതേ സൂത്രം പ്രവർത്തിച്ചു. പ്രവർത്തിച്ചിട്ട് എന്ത് ചെയ്തു? അവിടെ വീണ്ടും ദീർഘം വന്നു. ഇതാണ് അവിടെ മനസ്സിലാക്കിയത്. പിന്നെ ഇവിടെ പ്രവർത്തിക്കില്ല എന്ന് പറയുന്നത് അതിനാണ് പറഞ്ഞ അപ്രത്യയ. അപ്രത്യം എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? വിധി. വിധികളിൽ ഇത് പ്രവർത്തിക്കത്തില്ല. ഒരു സൂത്രത്തിൽ വിധിയുടെ ഭാഗം വരും, അവിടെ പ്രവർത്തിക്കത്തില്ല. ശരി, അപ്പോ ദീർഘ എന്ന് പറയുന്നിടത്ത് എന്താ വിധി? ദീർഘം. അവിടെ ഇത് പ്രവർത്തിക്കുമോ? ഇല്ല. പക്ഷെ അതല്ല ഇതിന്റെ ദൃഷ്ടാന്തം. അത് നമ്മളവിടെ പറഞ്ഞത് അത് വിധിയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. സ്ഥാനി, നിമിത്തം, ഇതിനെല്ലാം ഭിന്നമായി ഓരോ സൂത്രത്തിനും വിധി വരും. അവിടെ ഈ സൂത്രം പ്രവർത്തിക്കില്ല എന്ന് പറഞ്ഞാൽ സവർണത്തെ ഗ്രഹിക്കാൻ പാടില്ല. അവിടെ വിധിച്ച എന്താ ദീർഘത്തിന്? അവിടെ അണ്ണെന്നോ അക്കെന്നോ പ്രത്യാഹാരങ്ങളെന്നും പറഞ്ഞില്ല. അതുകൊണ്ട് അത് ഇതിന് ഉദാഹരണം ആകത്തില്ല. നമുക്ക് പൊതുവെ ധരിക്കാവുന്നതാണ് വിധി ആയതുകൊണ്ട് അവിടെ ഇത് പ്രവർത്തിക്കുന്നില്ല. പിന്നെ വേറൊരു ഉദാഹരണം കാണിക്കാം. അതായത് ഇത് എവിടെ പ്രവർത്തിക്കുന്നു എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇ പ്ലസ് ആ എഴുതി കാണിക്കാം. ഇ പ്ലസ് ആ എന്ന് എഴുതുക. സമം ഇ പ്ലസ് ആ പ്ലസ് യകാരം ഈ പ്ലസ് സമം യ വന്നില്ല. അല്ല, ഇ പ്ലസ് ആ ഈ ഹ്രസ്വം ഇ പ്ലസ് ആ സമം ഈ ഇത് ഹ്രസ്വമാണോ ദീർഘമാണോ? ഹ്രസ്വം യ അല്ല, ഇ പ്ലസ് ആ വേണം, അടിയിൽ വര വേണം. ഇ പ്ലസ് ആ സമം യ ഇനി അടുത്തെഴുതുക. ഈ ഇതുപോലെ തന്നെ ഈ പ്ലസ് ആ ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ ഈ പ്ലസ് ആ ഈ എന്ന് പറയുന്ന ദീർഘമാണ്, ബാക്കി പഴയതുപോലെ തന്നെ. ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പറയുമ്പോൾ മാറ്റം വരുന്ന ശബ്ദത്തിലാണ്. ഞാൻ പറയുന്നു ഇ പ്ലസ് ആ സമ ഇ പ്ലസ് ആ സമ യ. ഇവിടെ ഈ മാറ്റങ്ങളെല്ലാം സംഭവിക്കുന്ന ശബ്ദത്തിൽ നമുക്ക് കേൾക്കാനേ പറ്റൂ, കാണാൻ പറ്റത്തില്ല. ഇവിടെ വാസ്തവത്തിൽ നമ്മൾ കാണുന്ന എന്താണ്? ലിപിയിൽ വരുന്ന മാറ്റങ്ങളാണ്, ശബ്ദത്തിൽ വരുന്ന മാറ്റമല്ല. അത് മനസ്സിലെപ്പോഴും ഇരിക്കണം. നമ്മൾ കാണുന്നതെല്ലാം ലിപിയിൽ വരുന്ന മാറ്റമാണ്. അതാണ് ഇവിടെ കാണിക്കുന്നത് ഇ പ്ലസ് ആ. അവിടെ ലിപിയിൽ മാറ്റം വന്നെങ്ങനെ? ഈ പ്ലസ് ആയല്ല, ആയാണ് ദീർഘം. രണ്ടാമത്തെ ഈക്ക് ശേഷം വരുന്ന ആ ദീർഘമാണ് ഇവിടെ ഹ്രസ്വമായി എഴുതിയിരിക്കുന്നത്. ദീർഘം വരണം, ഇ പ്ലസ് ആ, അങ്ങനെ വരണം. വരുന്നില്ലല്ലേ, എന്താ താമസം? ആ അതെ, ഇനി മൂന്നാമതൊന്നുകൂടെ എഴുതാം. എന്താണ് ഈ? വീണ്ടും ഹ്രസ്വ ചെയ്തു, ഈ പ്ലസ് ആ, ബാക്കി ഇതുപോലെ തന്നെ ഹ്രസ്വ ഈ ദീർഘമല്ല, ഈ ഹ്രസ്വ എഴുതിയിട്ട് ആ ദീർഘം മൂന്ന് വരെ, ബാക്കി ഇതുപോലെ തന്നെ ഈ പ്ലസ് അവിടെ ആ എന്ന് വരും, ശേഷം ആ എന്ന് വരണം രണ്ടിടത്ത്. ശേഷം ഹ്രസ്വമായിരിക്കും ആ, ആ അപ്പുറത്ത്. ഇവിടെ യാ എന്ന് വരും, ഇവിടെയും വരും യാ. ആദ്യം എന്ത് ചെയ്തു? ലിപിയിൽ വരുന്ന മാറ്റം ശ്രദ്ധിക്കുക, ശബ്ദത്തിൽ വരുന്ന മാറ്റം കേൾക്കുക. രണ്ടു ഒരേ സമയം നടക്കണം. ലിപിയിൽ വരുന്ന മാറ്റം എന്താണ്? ഇ പ്ലസ് ആ, അവിടെ യു പ്ലസ് ആ എന്ന് തോന്നുന്നു, യാ എന്ന് തോന്നുന്നു. അടുത്ത ഇ പ്ലസ് ആ, യു പ്ലസ് ആ, യാ എന്ന് തോന്നുന്നു, ഇങ്ങനെയാണ് മാറ്റം വരുന്നത്. അടുത്ത് വീണ്ടും ഹ്രസ്വ ഈ പരത്തിൽ എന്ത് ചെയ്തു? ഹ്രസ്വത്തിന് ദീർഘം വന്ന് യാ വന്നു, യു പ്ലസ് ആ, യാ എന്ന് വന്നു. ഇവിടെ നമ്മളിവിടെ ഇപ്പൊ എന്താ ശ്രദ്ധിക്കേണ്ടത്? പണിനി പറയുന്നത് ഈക്ക് ശേഷം ആ ഇരുന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ഉദാഹരണം നോക്കുക. ഈക്ക് ശേഷം ആ ഇരുന്നു കഴിഞ്ഞാൽ യകാരത്തിന്റെ ഇകാരത്തിന്റെ സ്ഥാനത്ത് യകാരം വരും, യാ വരും. എന്തുകൊണ്ടാണ് യാ വരുന്നത്? നേരത്തെ തന്നെ പറഞ്ഞു, യാ എന്ന് പറയുന്നത് മധ്യമമാണ്. എന്നുവെച്ചാൽ അതിനൊരു സ്വരത്തിന്റെ സ്വഭാവമുണ്ട്, വ്യഞ്ജനത്തിന്റെ സ്വഭാവമുണ്ട്, ചേരുന്നാണ്. ഉച്ചരിച്ച് തന്നെ നോക്കുക, ഈ യാ വളരെ ചേർച്ചയുണ്ട്. അതുകൊണ്ടാണ് ഈയുടെ സ്ഥാനത്ത് യാ വന്നത്. അത് കൂട്ടിച്ചേർത്താൽ യാ എന്നിരിക്കും. അവസാനം വരുമ്പോൾ ലിപിയിൽ ആ കാണുന്നില്ല, യാ. അങ്ങനെയാണ് സംസ്കൃത ലിപി വരുന്നത്. ഈ പ്ലസ് ആക്ക് ആക്കി പകരം അവിടെ പ്രതീക്ഷിച്ചൊന്നുമില്ല, അടിയിലുള്ള വെട്ടങ്ങ് പോയി. ലിപിയിൽ വരുന്ന വ്യത്യാസം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞത്. പക്ഷേ ഈ പ്ലസ് ആ എന്ന് പറയുന്നിടത്ത് ആ എന്നുള്ള അക്ഷരത്തെ കാണിക്കാൻ അവിടെ ഒരു വര കൂടിയിട്ട് യാ എന്ന് വന്നു. ഇവിടെ നമ്മളിപ്പം മനസ്സിലാക്കേണ്ടത്, പാണിനി എന്താ പറഞ്ഞത്? ഈക്ക് പരത്തിൽ ആയിരുന്നു കഴിഞ്ഞാൽ ഈയുടെ സ്ഥാനത്ത് യാ വരുമെന്ന് പറഞ്ഞു. അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന സൂത്രം, ഈ ഗോയണച്ചി. അതിൻ്റെ ഉദാഹരണമാണത്. ആ സൂത്രത്തെ കുറിച്ച് നമ്മൾ വിശദമായിട്ടൊന്നും പഠിക്കുന്നില്ല. ഈ സന്ദർഭത്തിൽ ആവശ്യമുള്ളത് മാത്രം സൂത്രം നമ്മൾ പിന്നീട് പഠിക്കും. അപ്പൊ ഈ ആദ്യം നമ്മൾ കാണുന്ന ഈ എന്ന് പറയുന്ന ഇക്കിലെ ഈ ആണ്. ഇക്ക് പ്രത്യാരം നോക്കുക, ഈ ഇക്കിൽ വരുന്ന ആദ്യത്തേണ്. ബാക്കിയുള്ളതെല്ലാം നമ്മൾ വിടുക, അതൊന്നും ഇപ്പം ഇവിടെ ചിന്തിക്കണ്ട, അതൊന്ന് ചിന്തിക്കാൻ പോകരുത്, ആശയക്കുഴപ്പം. ഇക്കിലാകെ ഒരു ഈയെ ഉള്ളൂ എന്ന് നമ്മളിപ്പോൾ സങ്കല്പിക്കുക, അതാണ് ഇവിടെ ഇരിക്കുന്ന ഈ. പിന്നെ പറഞ്ഞെന്താണ്? എപ്പോ അച്ച് പരത്തിലിരിക്കുമ്പോൾ, അച്ചിൽ എത്ര വർണ്ണമുണ്ടെന്നൊന്നും നോക്കണ്ട, തൽക്കാലം അച്ചിൽ ഒരു വർണ്ണമേ ഉള്ളു, ബാക്കിയെല്ലാം തൽക്കാലം നമ്മൾ വിടുന്നു. അപ്പൊ അച്ചിൽ ആ പരമരിക്കുമ്പോൾ പാണിനി പറഞ്ഞ ശരിയായി, ഇക്കിന്റെ പരത്തിൽ അച്ചിരുന്നാൽ എന്ത് വരുമെന്ന് പറഞ്ഞു? എണ്ണു വരും. എണ്ണു വരുമെന്ന് പറഞ്ഞാൽ പാണിനി ഉദ്ദേശിച്ച ഏതാണ്? എണ്ണു യാ വര, അതിൽ യാ വരുമെന്നാണ്. അതുകൊണ്ട് ബാക്കിയെല്ലാം നമ്മൾ വിടുക, അതിനെ കുറിച്ചൊന്നും ഇപ്പൊ ചിന്തിക്കുന്നുണ്ട്, അതവിടെ നമ്മൾ ചിന്തിക്കും. അപ്പോ ഈടപരത്തിൽ ആ ഇരുന്നു കഴിഞ്ഞാൽ ഈടസ്ഥാനത്ത് യാവരും എന്നായിരിക്കും നമ്മൾ എന്ന് പഠിക്കുകയാണെങ്കിൽ പഠിക്കുക. പക്ഷെ പാണിഞ്ഞേനവരും എന്ത് പറഞ്ഞു, ഇക്കിന്റെ പരത്തിൽ അച്ചിരുന്നു കഴിഞ്ഞാൽ ഈടസ്ഥാനത്ത് എണ്ണു വരും എന്ന് വെച്ചാൽ ഈ വർണ്ണങ്ങൾ പറയേണ്ട സ്ഥാനത്ത് പ്രത്യാഹാരങ്ങൾ ഉപയോഗിച്ചു. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചതിൽ മൂന്ന് പ്രത്യാഹാരങ്ങളോട് വന്ന് ഏതൊക്കെയാണ്, ഒന്ന് എക്ക്, മറ്റൊന്ന് അച്ച്, വേറൊന്ന് എണ്ണ. അപ്പൊ നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ ഇക്കെന്ന് പറഞ്ഞ ഈ അതിന്റെ സവർണങ്ങളെ നമുക്കെടുക്കാം, അച്ഛെന്ന് പറഞ്ഞ ആ അതിന്റെ സവർണത്തെ എടുക്കാം. അതുകൊണ്ടാണ് അതേ കാര്യം തന്നെ ഇ പ്ലസ് ആ എന്ന് വന്നപ്പോഴും നമ്മൾ ചെയ്തത്, ഹ്രസ്വമായി ഇ പ്ലസ് ആ എന്ന് വന്നപ്പോഴും ചെയ്തു. എന്തുകൊണ്ട്? ഇക്ക് അച്ച് എന്ന് പറയുന്ന രണ്ട് സ്ഥലത്തും നമുക്ക് സവർണങ്ങളെ ഗ്രഹിക്കാം. അതാണ് ഇവിടെ പറയുന്നത്, ആണ് ഉദിത് സവർണസ്യ. എന്തുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ആ ഈ അത് പോയിട്ട് അവിടെ എന്തോന്ന് യാ വന്നതാണ് അടുത്ത് കാണിച്ചിരിക്കുന്നത്. ഈയുടെ പരത്തിലിരിക്കുന്ന ഈ കഴിഞ്ഞ് പിന്നെ എഴുതിയിരിക്കുന്ന എന്താണ്, ഇ പ്ലസ് ആ, ഇ പ്ലസ് ആ എന്ന് എഴുതിയല്ലോ, ഇയെ മാറ്റിയിട്ട് യാ വന്നു, അത് ആദേശം. അപ്പൊ ഈ എന്ന് പറയുന്നത് എന്താ, സ്ഥാനി. ഇ പ്ലസ് ആ എന്ന് പറയുന്നിടത്ത് പരത്തിലിരിക്കുന്ന ആ എന്താണ്, അത് പരനിമിത്തം. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചതാണ്. അപ്പൊ ഈ എന്ന് പറയുന്ന സ്ഥാനിയെ അവിടെ നിന്ന് മാറ്റിയിട്ട് ആദേശമായ യാ വന്നു, പരത്തിൽ ആ എന്ന് പറയുന്ന പരനിമിത്തം ഇരിക്കുമ്പോൾ. അപ്പൊ പാണിനി എന്താ പറയുന്നത്, ഈ എന്ന് പറയുന്ന സ്ഥാനി, ആ എന്ന് പറയുന്ന പരനിമിത്തം, ഇവിടെയെല്ലാം സവർണത്തെ ഗ്രഹിക്കാം. എവിടെ ഗ്രഹിക്കാൻ പാടില്ല? വിധിയിൽ ഗ്രഹിക്കാൻ പാടില്ല. അതാണ് അടുത്ത് പറയുന്ന അപ്രത്യഹ, വിധികളിൽ ഗ്രഹിക്കാൻ പാടില്ല. വിധി എന്ന് പറയുന്നത് എന്താണ് ഇവിടെ, എണ്ണ, ആദേശം. അപ്രത്യഹ എന്ന് പറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. എന്നാൽ ഇതും അതിന് പൂർണ്ണമായ ഒരു ഉദാഹരണമല്ല, അത് ഇനി നമ്മൾ പഠിക്കേണ്ടി വരും. എന്താണ് വിധി എന്നുള്ളതുകൊണ്ട് പാണിനി ഉദ്ദേശിക്കുന്നത് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഇവിടെ എണ്ണെന്ന് പറയുന്നതാണ് വിധി, എന്തുകൊണ്ട് അതാണ് വിധിക്കുന്നത്. ഈ സൂത്രത്തിൽ പാണിനി എന്താ ചെയ്യുന്നത്, ഈ എന്ന് പറയുന്ന ഒരു സ്ഥാനിക്ക് ആ എന്ന് പറയുന്ന ഒരു പരനിമിത്ത വിധിക്ക് എണ്ണ എന്ന് പറയുന്ന ഒരാദേശത്തെ വിധിക്കുന്നു, അതുകൊണ്ട് അത് വിധിയായി. അപ്പോൾ ഇവിടെ ചോദിക്കും വിധിക്ക് വിധിയുടെ സവർണത്തെ ഗ്രഹിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇവിടെ വിധി എന്താണ്, എണ്ണാണ്. അതിന് സവർണമുണ്ടോ? ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ അനുനാസികം എന്ന് പറയുന്ന ഒരു ഭേദമുണ്ട് എന്ന് വിചാരിച്ച് ഈ സൂത്രം അതിനൊരു ഉദാഹരണമാകുമെന്ന് വെച്ചാൽ ആകത്തില്ല. അതിനി സൂത്രം വരും, സനാശംസ ഭിക്ഷവും ഇതമീശ് തഥാതി നമഹ, ഇങ്ങനെ ഒരുപാട് സൂത്രങ്ങൾ വരും. ഇപ്പൊ അതിനെ കുറിച്ച് ചിന്തിക്കുന്നത് അതാണ് അതിലേക്ക് ശരിക്കുള്ള ഉദാഹരണം. പക്ഷെ വിധി ഏതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞത്. പ്രധാനമായിട്ടും പറഞ്ഞ എന്താണ്, എവിടെ സവർണത്തെ ഗ്രഹിക്കാം എന്നുവെച്ചാൽ വിധി ഒഴികെയുള്ള സ്ഥാനങ്ങളിൽ ഗ്രഹിക്കാം. ഇവിടെ എണ്ണെന്ന് പറയുന്ന ഒരു വിധിയാണ്, ആദേശ വിധിയാണ്. ഇതുപോലെ ആഗമ വിധി വരും, പ്രത്യേക വിധി വരും, അവിടെ ഒന്നും ഗ്രഹിക്കാൻ പാടില്ല. അതാണ് ഈ സൂത്രം പറയുന്നത്. അപ്പോൾ ഇത് ഈ സൂത്രത്തിൽ നിന്ന് മനസ്സിലാകുന്നു. സ്ഥാനി, പരനിമിത്തം തുടങ്ങിയ സ്ഥലങ്ങളിൽ രണ്ട് പ്രത്യാഹാരമോ ആ പ്രത്യാഹാരത്തിൽ അന്തർഗതമായ പ്രത്യാഹാരങ്ങളോ പ്രയോഗിച്ചു കഴിഞ്ഞാൽ അവിടെ സവർണത്തെ ഗ്രഹിക്കാം. എന്നുവെച്ചാൽ ആ പ്രത്യാഹാരത്തിന്റെ വാച്യമായിരിക്കുന്ന അർത്ഥമായിരിക്കുന്ന വർണ്ണങ്ങളോടൊപ്പം തന്നെ അതിൻ്റെ സവർണത്തെയും ഗ്രഹിക്കാം. സവർണം എന്ന് പറയുമ്പോൾ നമുക്കറിയാം, പരസ്വം പറഞ്ഞാൽ ദീർഘത്തെ ഗ്രഹിക്കാം, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. കൂടുതലൊന്ന് ചിന്തിക്കാൻ പോകണ്ട. പരസ്വം പറഞ്ഞു കഴിഞ്ഞാൽ എന്നുവെച്ചാൽ ആ എന്ന് പറഞ്ഞാൽ ആയും ഗ്രഹിക്കാം, ഈ എന്ന് പറഞ്ഞാൽ ഈയും ഗ്രഹിക്കാം. അതാണ് ഇവിടെ ഉദാഹരണമായിട്ട് കാണിച്ചിരിക്കുന്നത്. ഈ എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈയുടെ സ്ഥാനത്ത് ഈ ദീർഘത്തെ ഗ്രഹിച്ചു. അതെങ്ങനെയായാലും ശരി, ആ എന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ആയ ഗ്രഹിച്ചു, സന്ധി ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു? ഈ പ്ലസ് ആ യാന്ന് വന്നു. അവിടെ ആ രൂപങ്ങളെല്ലാം വന്നു. നമ്മളിതിൽ നിന്ന് ഇത്രയും മനസ്സിലാക്കുക, സവർണത്തെ ഗ്രഹിക്കാമെന്ന് പറഞ്ഞാൽ എപ്പോഴും പ്രത്യാഹാരങ്ങളെ നിർദ്ദേശിക്കുന്നത് ഹ്രസ്വത്തെയായിരിക്കും. ആവശ്യം വന്നാൽ ആ കാര്യങ്ങളെല്ലാം ദീർഘങ്ങൾക്കും വരാം, ഇത്രയും ഗ്രഹിക്കുക. അതാണ് സവർണത്തെ ഗ്രഹിക്കുക എന്ന് പറയുന്നത്. പക്ഷേ വിധിയാണെങ്കിൽ അത് വരത്തില്ല. അതിന്റെ ശരിയായ ഉദാഹരണം ഇനി നമ്മൾ പഠിക്കും. പക്ഷെ വിധി ഏതാണെന്ന് മനസ്സിലാക്കണം. അകോ അകി ദീർഘ എന്ന് പറയുന്നിടത്ത് ദീർഘം വിധിയാണ്, ഇക്കോ എണച്ചി എന്ന് പറയുന്നിടത്ത് എണു വിധിയാണ്. അവിടെയൊന്നും സവർണത്തെ ഗ്രഹിക്കാൻ പാടില്ല. എന്ത് വിധിക്കുന്നു അതേ ഗ്രഹിക്കാവും. ഊ എന്ന് പറയുന്ന ഒന്നിന് പാണിനി വിധിച്ച് അതിനെ ഗ്രഹിക്കണം, അതിന്റെ ദീർഘത്തെ പ്രയോഗിക്കാൻ പാടില്ല. ഈ എന്ന് പാണിനി ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിധിച്ചാൽ അതിനെ ഗ്രഹിക്കാവൂ, ദീർഘത്തെ ഗ്രഹിക്കാൻ പാടില്ല. അപ്പോ തിരിച്ചു മനസ്സിലാക്കാൻ തന്നെ വിധി ഒഴികെ ഉള്ളിടത്ത് ഒരു പ്രത്യാഹാരത്തെ നിർദ്ദേശിച്ചാൽ അതിന്റെ ദീർഘങ്ങളെ ഗ്രഹിക്കുക. ഇത്രയും മനസ്സിലാക്കിയാലും മതി. കാരണം എന്തുകൊണ്ട്? പ്രത്യാഹാരം എന്ന് വെച്ചാൽ ഹ്രസ്വമാണ് സ്വരങ്ങളെ സംബന്ധിച്ച്. പിന്നെ വരുന്നത് എ ഒ ഐ ഒ ആണ്, അതിൻ്റെ ഒന്നും ഇവിടെ ആവശ്യം വരുന്നില്ല. ഇത് പ്രധാനമായിട്ട് വരുന്നു ആ ഈ ഊറ്, അതാണ്. അപ്പൊ അത് ഹ്രസ്വമാണ്, ഇവിടെ ദീർഘത്തെ ഗ്രഹിക്കാം. പിന്നെ വരുന്നത് യാവ അലായാണ്, അത് പിന്നെ അർദ്ധമാത്രയാണ്. അവിടെ അനുനാസകത്തെ ഗ്രഹിക്കാം, അത് വളരെ അപൂർവമായിട്ടേ വരത്തുള്ളൂ. വേദത്തിലാണത് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത് ചുരുക്കി എങ്ങനെ ധരിക്കണം? വിധി ഒഴികെയുള്ള സ്ഥലത്ത് എന്ന് വെച്ചാൽ സ്ഥാനി പരനിമിത്തം തുടങ്ങിയ സ്ഥലങ്ങളിൽ പ്രത്യാഹാരങ്ങളെ നിർദ്ദേശിക്കുമ്പോൾ അതിന്റെ ദീർഘത്തിനും നമുക്ക് ഗ്രഹിക്കാമെന്ന് വെച്ചാൽ ഹ്രസ്വത്തിന് വിധിച്ച കാര്യം ദീർഘത്തിനും വരും. അതിനൂടെ ഉദാഹരണം കാണിച്ചു. ഇനി സൂത്രത്തിന്റെ അർത്ഥം നോക്കണം. അണുദ്യ സവർണസ് അപ്രത്യ, ഇതുവരെ നമ്മൾ അണ്ണാണ്, ഉദ്യത്തിലേക്ക് വന്നില്ല. അണാദ്യം മനസ്സിലാക്കിയിട്ട് ഉദ്യത്തിൽ മനസ്സിലാക്കാം. അത് അണുദിത്തം എന്ന് പറയുന്നത് എങ്ങനെ? അണ്ണിച്ച ഉദ്യത്ത് ഇച്ച അണുദിത്, അങ്ങനെ എടുക്കാം. അപ്പൊ അത് ഒറ്റ പദമാവും, അണ്ണും ഉദിത്തും. പക്ഷെ ഇവിടെ കുറച്ചുകൂടെ നല്ല എന്താണ്? അണ്ണ് ഉദിത്ത്, അതിന് കാരണമുണ്ട്, അത് പറയും. അണ്ണും ഉദിത്തും സവർണത്തെ ഗ്രഹിക്കും. ഉദിത്ത് അവിടെ ഇരിക്കട്ടെ, അണ്ണിന് മാത്രം നമുക്ക് ആദ്യം നോക്കാം. ച അപ്രത്യേഹ അടുത്ത് പറയും. ഇത് മനസ്സിലാക്കണം, അപ്രത്യ എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ പ്രത്യയം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? വിധി. അതാദ്യം മനസ്സിലാക്കണം. പാണിനി പ്രത്യയ അധികാരത്തിൽ പ്രത്യയങ്ങളെ വിധിക്കും, ഒരുപാട് പ്രത്യയങ്ങളെ വിധിക്കും, നൂറുകണക്കിന് പ്രത്യയം വിധിക്കും. ഇവിടെ അത് മാത്രമല്ല, അതുകൂടാതെ ആദേശം ആഗമം തുടങ്ങിയതിനെയും എടുക്കണം. അതിനു വേണ്ടിയിട്ട് പ്രത്യയത്തിന്റെ അർത്ഥം ഭാഷ്യകാരം മാറ്റിയാണ്, പ്രത്യയം എന്ന് പറഞ്ഞാൽ വിധി എന്നെടുക്കണം. പാണിനി പ്രത്യയം എന്ന് വെച്ചാൽ പ്രത്യയത്തെ ഉദ്ദേശിച്ചു. പക്ഷെ ഭാഷ്യകാരം വന്നിട്ട് പറഞ്ഞു പ്രത്യയം എന്ന് പറഞ്ഞാൽ വെറും പ്രത്യയത്തെ എടുക്കരുത്, പോരാ, അവ്യാപ്തി ദോഷം വരും, എല്ലായിടത്തും ഇത് നടപ്പിലാകാതെ വരും. അതുകൊണ്ട് ആദേശ ആഗമങ്ങളെ കൂടി സ്വീകരിക്കണം. അതിനുവേണ്ടി പ്രത്യയം എന്ന് പറഞ്ഞാൽ വിധി നടക്കണം. അപ്രത്യം എന്ന് പറഞ്ഞാലോ? നപ്രത്യം അപ്രത്യം. വിധി അല്ലാത്ത സ്ഥാനങ്ങളിൽ സവർണത്തെ ഗ്രഹിക്കണമെന്ന് അർത്ഥം കിട്ടും. വിധി ഒഴികെയുള്ള സ്ഥാനങ്ങളിൽ സവർണത്തെ ഗ്രഹിക്കാം. എന്തിന്റെ? അണ്ണിന്റെ. അതിനാണ് നമ്മൾ പറഞ്ഞത് ദീർഘം എന്ന് പറഞ്ഞത് വിധിയാണ്. അതുകൊണ്ട് അതിനെ അങ്ങ് വിടുക. എണ്ണം എന്ന് പറയുന്നത് വിധിയാണ്, അതിനെയും വിടുക. പിന്നെ എവിടെയാ ശ്രവണത്തെ ഗ്രഹിക്കേണ്ടത്? ഹാനി, പരനിമിത്തം തുടങ്ങിയ സ്ഥലങ്ങളിൽ. അതാണ് എന്റെ അർത്ഥം. പക്ഷെ പ്രത്യയം എന്ന് പറയുന്ന ശബ്ദം അത് സാങ്കേതികമായ ശബ്ദമാണ്. കാരണം പ്രത്യഹ എന്ന് പറയുന്ന ഒരു സൂത്രം വിധിച്ചിട്ട് പിന്നെ കുറെ അങ്ങോട്ട് പ്രത്യയം വിധിക്കുകയാണ്. പ്രത്യയാധികാരം എന്ന് പറയും. അവിടെ വരുന്ന ശബ്ദങ്ങൾക്കല്ല പ്രത്യയം എന്ന് പറയുന്ന പേര് വരും. അപ്പോൾ പ്രത്യയം എന്ന് പറയുന്ന പാണിനീയത്തിലെ ഒരു സാങ്കേതിക സംജ്ഞയാണ്. എങ്ങനെ അച്ച്, ഹല്ല്, ഉദാത്തം, അനുദാത്തം, ഹ്രസ്വം എന്നെല്ലാം പറയുന്ന പോലെ ഒരു സംജ്ഞയാണ്. അതിനെ വിധി എന്നുള്ള അർത്ഥത്തിലേക്ക് മാറ്റണം. അതിനുവേണ്ടിയിട്ട് ഭാഷകാരൻ കാണിക്കുന്ന ഒരു സർക്കസാണ് താഴെ കൊടുത്തിരിക്കുന്നത്. പ്രത്യേകത വിധീയതയിൽ പ്രത്യേക പ്രത്യം എന്ന് പറയുന്നതിന്റെ വ്യുത്പത്തി പറയുകയാണ്. അത് സംജ്ഞയല്ല, അതിനെ വിട്ടു. പണിഞ്ഞിട്ട് സംജ്ഞ എന്നുള്ളത് ഞാൻ കളഞ്ഞു. കളഞ്ഞിട്ട് എന്ത് ചെയ്തു? അതിനെ അതിന്റെ വ്യുത്പത്തി പറയുകയാണ്. അങ്ങനെ പ്രതീയത ഇതി പ്രത്യയ പ്രത്യയ ശബ്ദത്തിന്റെ വ്യുത്പത്തിയാണ്. പ്രതീയത ഇതി പ്രത്യയ പ്രതീയത പ്രത്യയം എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലാവും? പ്രത്യേകത പ്രത്യേകം അത്ര തന്നെ. അന്ന് കൂടുതലായിട്ട് നമ്മളൊന്നും മനസ്സിലാക്കുന്നില്ല, പ്രത്യേകം ഒന്നേ മനസ്സിലാക്കിയുള്ളൂ. അപ്പോ ഭാഷ്യകാരം പറയുന്നത് പ്രതീയത എന്ന് ഞാൻ വിഗ്രഹിച്ചു. അതിന്റെ താല്പര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വിഗ്രഹിച്ചുകൊണ്ടായില്ലല്ലോ, അർത്ഥം മനസ്സിലാകണ്ടേ? വ്യുത്പത്തി പറഞ്ഞുകൊണ്ടായല്ലോ. അതിന്റെ അർത്ഥം എന്തെന്ന് വെച്ചാൽ വിധീയത എന്നാണ് അതിന്റെ അർത്ഥം. അതാണ് അടുത്ത് പറഞ്ഞിരിക്കുന്നത്. പ്രതീയത വിധീയത എന്ന് പറഞ്ഞാൽ പ്രതീയത എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വിധീയത എന്നാണ്. അപ്പോ വിധീയത എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അപ്പൊ മനസ്സിലാവില്ല ആർക്കും. വിധീയത എന്ന് പറഞ്ഞാൽ വിധിക്കപ്പെടുന്നത്, വിധീയത എന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം എന്താണ്? വിധിക്കപ്പെടുന്നത്. ദൃശ്യത എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കാണപ്പെടുന്നത്. ക്രിയത എന്ന് പറഞ്ഞാൽ എന്താണ്? ചെയ്യപ്പെടുന്നത്. ശ്രൂയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കേൾക്കപ്പെടുന്നത്. ഇങ്ങനെ അതുപോലെ വിധീയത എന്ന് പറഞ്ഞാൽ വിധിക്കപ്പെടുന്നത്. അതിനാണ് നേരത്തെ പറഞ്ഞ വിധി എന്ന് പറഞ്ഞാൽ അതിനാണ്. അപ്പൊ പ്രത്യേക ശബ്ദത്തിന്റെ അർത്ഥം ഇപ്പൊ എന്തായി? അപ്പൊ ശബ്ദങ്ങളിൽ നിന്ന് എങ്ങനെയും അർത്ഥത്തെ എടുക്കാം. ഇങ്ങനെയാണ് ഈ വ്യാഖ്യാനങ്ങൾ വ്യാഖ്യാനിച്ച് പല പല സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കുന്നത്. പ്രത്യയം എന്ന് പറഞ്ഞാൽ പാണിനി ഉദ്ദേശിച്ച പ്രത്യയം വേറെ. പക്ഷെ അതിനെ വ്യാഖ്യാനിച്ച് വിധി എന്നുള്ള ഒരു അർത്ഥത്തിൽ കൊണ്ട് എത്തിച്ചു ഭാഷകാരൻ. അതിന് പല യുക്തികളും ഉണ്ട്, വെറുതെ പറയുന്നതല്ല. എന്തായാലും പ്രത്യയ ശബ്ദത്തിൽ നിന്ന് ഇപ്പൊ നമുക്ക് എന്തർത്ഥം കിട്ടി? വിധി. എന്നാ പ്രത്യയം എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അപ്രത്യ എന്ന് പറഞ്ഞാൽ വിധിയെ ഒഴിവാക്കുക. ഇവിടെ സവർണത്തെ ഗ്രഹിക്കുന്നിടത്ത്. അപ്പൊ സൂത്രത്തിന്റെ അർത്ഥം ഏകദേശമായി എന്താണ്? അണ്ണെന്നൊരു പ്രത്യാഹാരമോ ആ പ്രത്യാഹാരത്തിൽ പെട്ട അക്കുകയക്ക് തുടങ്ങിയ പ്രത്യാഹാരങ്ങളോ പാണിനി ഏതെങ്കിലും സൂത്രത്തിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവയുടെ എല്ലാം സവർണത്തെ ഗ്രഹിക്കാം എന്ന് വെച്ചാൽ അവയുടെ എല്ലാം ദീർഘത്തെ ഗ്രഹിക്കാം. ഇത്രയും മാത്രം അറിഞ്ഞിരുന്നാൽ മതി. എന്തുകൊണ്ട്? പ്രത്യാഹാരങ്ങളിൽ ഹ്രസ്വത്തെയാണ് നിർദ്ദേശിച്ചിരിക്കുന്നത്. എന്നാൽ അതൊരു വിധിയാണെങ്കിൽ അവിടെ ആ ഹ്രസ്വത്തെ എടുക്കാവും, ദീർഘത്തെ എടുക്കരുത്. അപ്പോ സൂത്രത്തിന്റെ 90% അർത്ഥമായി. അത് പ്രത്യയത്തിന്റെ അർത്ഥം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇതായി. പ്രത്യയം എന്ന് വെച്ചാൽ വിധി, അപ്രത്യം എന്ന് വെച്ചാൽ വിധിയെ ഒഴിവാക്കുക. ഇനി സൂത്രത്തിൽ ശേഷിക്കുന്ന എന്താണ്? ഉദിത്. അതാണ് ഉത്ത് ഇത്ത് യസ്യ. അതാണ് ഉദിത്. ഉത്ത് ഇത്തായിരിക്കുന്നത് ഏതൊരു ശബ്ദത്തിനാണോ അതിനെ ഉദിത്ത് എന്ന് പറയും. ഉത്തെന്ന് പറഞ്ഞാൽ എന്താ ഊ? ഊവിനാണ് ഇവിടെ ഉത്തെന്ന് പറയുന്നത്. അത് എന്തിന്? ഉച്ചാരണ സൗകര്യത്തിന് വേണ്ടി പലപ്പോഴും ഈ തകാരം ശബ്ദങ്ങളോട് ചേർത്ത് പ്രയോഗിക്കും. അത് പാണിനിയുടെ ഒരു ശൈലിയാണ്, വൈയാകരണന്മാരുടെ ശൈലിയാണ്. ആ എന്ന് പറയുന്നതിന് അത്തെന്ന് പറയും, ഈ എന്ന് പറയുന്നതിന് ഇത്തെന്ന് പറയും, ഊ എന്ന് പറയുന്നതിന് ഉത്തെന്ന് പറയും. അവരുടെ ഊവിന് വേണ്ടിയാണ് പറഞ്ഞ ഉത്ത്. ആ ഉത്ത് ഇത്തായിരിക്കുന്ന ഏത് ശബ്ദങ്ങളാണോ അതിനെ ഉദിത്തെന്ന് പറയും. ബഹുവ്രീ സമാസമാണ്, അന്യപദാർത്ഥ പ്രധാനമാണ്. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കണം ഇവിടെ പാണിനി ഏതാണ് ഉദിത്തെന്ന് പറയുന്നില്ല. ഉകാരം ഇത്തായിരിക്കുന്ന ശബ്ദങ്ങൾ ഏതെന്ന് ഈ സൂത്രത്തിൽ പറയുന്നില്ല. ഉകാരം ഇത്തായിരിക്കുന്ന ഇന്ന ശബ്ദങ്ങളൊന്നും ഒരു സൂത്രത്തിലും പറയുന്നില്ല. എന്ന് വെച്ചാൽ അങ്ങനെ ഒരു സംജ്ഞ വിധിക്കുന്നുണ്ട്. പക്ഷെ പ്രാചീന പരമ്പരയിൽ നിന്ന്, വൈയാകരണ പരമ്പരയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം എന്താണ് ഉദിത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കു ചു ടു തു പു ഇത്രയാണെന്ന് വെച്ചാൽ കച്ചട്ട തപ്പ വർഗങ്ങളാണ് ഉദിത്തുകളെന്ന് പറയുന്നത്. അപ്പൊ ഇനി എവിടെയെങ്കിലും പാണിനി ഉദിത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലായിക്കോണം വർഗാക്ഷരങ്ങൾ എന്ന് മനസ്സിലാകും. അപ്പൊ സൂത്രങ്ങളിൽ എവിടെയെങ്കിലും കാഖ ഖ ങ എന്ന് പറയേണ്ടി വന്നാൽ അതിന് പകരം പാണിനി എന്തേ പറയത്തുള്ളൂ? കു എന്നേ പറയത്തുള്ളൂ. എന്നുവെച്ചാൽ കായിൽ ഉകാരത്തെ ഇത്താക്കി വെച്ച് നിർദ്ദേശിക്കും. ഉകാരത്തെ ഇത്താക്കുന്നതിനൊരു സൂത്രമുണ്ട്, അതിന് നമ്മൾ പഠിക്കുന്നതാണ് ഉപദേശി അജ്ജാനനാശ്രയിത്ത്. മുമ്പേ വരേണ്ടതാണ്, പക്ഷെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് പോട്ടെ, അതിപ്പം നമ്മൾ ചിന്തിക്കണ്ട. ഇപ്പം നമ്മൾ അറിയേണ്ടത് ഇത്രയേ ഉള്ളൂ. എന്താണ് കവർഗത്തെ ഏതെങ്കിലും സൂത്രത്തിൽ നിർദ്ദേശിക്കേണ്ടി വന്നാൽ ചോഹു കു കിൻപർത്തിയസി കു ഒരുപാട് സൂത്രങ്ങൾ വരും. അവിടെയെല്ലാം പാണിനി എന്ത് ചെയ്യും? കു എന്ന് പറയും. ചവർഗത്തെ നിർദ്ദേശിക്കേണ്ടി വന്നാൽ ചു, ടവർഗത്തിന് ടു. അതാണ് നേരത്തെ വന്നത്. പാണിനി ശിക്ഷയിൽ അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പുഹ വിസർജനീയാനാം കണ്ഠാനാം താലു ഋടുരഷാനാം മൂർധാരു തുലസാനാം ദന്താഹ ഉപ ഉപത്മാനിയാന ഓഷ്ടു. ഇത്തിരി സ്ഥലത്ത് എന്ത് ചെയ്തു? പൂ ചൂ ടൂ തൂ പൂ വന്നു. അതിനെ തന്നെ ഇവിടെ പറയും. അപ്പോ അണ്ണെന്ന് പറയുന്നതിനെ കൂടാതെ ഉദിത്തുകളെയും പറയുന്നു. ഉദിത്തുകളെ കുറിച്ച് എന്താ പറയുന്നത്? ഏതെങ്കിലും സൂത്രത്തിൽ ഇങ്ങനെ പൂ ചൂ ടൂ തൂ പൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും സവർണത്തെ ഗ്രഹിച്ചോണം. അതാണ് അണ് ഉദിത്. അണ്ണും ഉദിത്തും സവർണത്തെ ഗ്രഹിക്കും. നമ്മൾ ഈ ഉദിത് എന്ന് പറയുന്ന ഭാഗത്തെ പ്രത്യേകം എടുത്തത് എന്തുകൊണ്ടാണ്? ഇതിനൊരു പ്രത്യേകതയുണ്ട്. അപ്രത്യയം എന്ന് പറയുന്നത് ഇതിനോട് ചേരുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് കണ്ണ് ഉദിത്ത് പ്രത്യേകം പദങ്ങളായി കണക്കാക്കുന്നതാണ് സൗകര്യം. അണ്ണെന്ന് പറയുന്നത് അപ്രത്യയത്തോട് ചേരും, ഉദിത്ത് അതിനോട് ചേരില്ല എന്ന് പറഞ്ഞാൽ എന്താ എന്റെ താല്പര്യം? അത് സ്ഥാനിയാണോ നിമിത്തമാണോ വിധിയാണോ എന്നും നോക്കണ്ട. എവിടെ പറഞ്ഞാലും ശരി, എവിടെ വേണമെങ്കിലും അതിന്റെ സവർണത്തെ എടുക്കാം. അതായത് ഉദിത്തിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു പരിധി, ഒരു റെസ്ട്രിക്ഷൻ വയ്ക്കുന്നില്ല. എവിടെ വേണമെങ്കിലും അതാണ്, പൂർവോ പരമോ ആദേശമോ ആഗമോ എന്തോ ആയിക്കോട്ടെ, പ്രത്യയമോ എന്തോ ആയിക്കോട്ടെ. പണിനി എവിടെയെങ്കിലും ഉദിത്ത് വിധിച്ചു കഴിഞ്ഞാൽ, അതായത് പൂ ചൂട്ടു തുപ്പു എന്നെല്ലാം വിധിച്ചു കഴിഞ്ഞാൽ, ആവശ്യം വന്നു കഴിഞ്ഞാൽ അതിന്റെ സവർണത്തെല്ലാം നമുക്ക് ഗ്രഹിച്ചു. അതിന്റെ സവർണം എന്താണെന്ന് നമുക്കറിയാം. തുല്യാസ്യ പ്രയത്ന സവർണം. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കി എന്താണ് ക എന്ന് പറയുന്നതിന്റെ സവർണങ്ങളാണ് ആ വർഗത്തിൽപ്പെട്ട എല്ലാം. അവരെല്ലാവരും ഒരു വർണ്ണത്തിൽപ്പെട്ടാണ്, ഒരു സവർണങ്ങളാണ്. ച എല്ലാം സവർണങ്ങളാണ്. ചവർഗം ടവർഗം എല്ലാ സവർണങ്ങളാണ്. എന്നുവെച്ചാൽ അതിനെല്ലാത്തിനും കൂടി ചേർന്ന് സവർണം എന്നൊരു സംജ്ഞയുണ്ട്. ഇനി അതിന്റെ അർത്ഥം നോക്കുക. അവ അവിധീയമാനോ അണ്, അത് പ്രത്യേകം എടുക്കണം. എന്താണ് പ്രതീയത വിധീയത ഈ പ്രത്യേക അതിന്റെ അർത്ഥം കിട്ടി? വിധിക്കപ്പെടുന്നത് അല്ലെങ്കിൽ വിധി. അപ്പൊ ആ വിധീയമാനം എന്ന് പറഞ്ഞാൽ അതിലോ വിധിക്കപ്പെടാത്തത് ഏത് അണ്ണ്? വിധിക്കപ്പെടാത്ത അണ്ണെന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഉദാഹരണങ്ങളാണ് ചെയ്തത്. സ്ഥാനി പരനിമിത്തം എല്ലാം ആയി വരുന്ന അണ്ണ്, ഇവിടെ ഇപ്പൊ ഈ ആ അങ്ങനെ വരുന്ന അണ്ണുകൾ. എന്നുവെച്ചാൽ അണ്ണ് പ്രത്യാഹാരത്തിൽ പെടുന്ന വർണ്ണങ്ങൾ. അവിടെ അണ്ണെന്ന് പറയുന്ന പ്രത്യാഹാരം കൊണ്ട് തന്നെ വിധിക്കണമെന്നില്ല. അച്ഛന്നോ അക്കെന്നോ എണ്ണെന്നോ എങ്ങനെ വിധിച്ചാലും മതി. പക്ഷെ ഈ ഒരു നിയമം അണ്ണു വരെയുള്ള വർണ്ണങ്ങൾക്കേ ഉള്ളൂ, അതിനുശേഷമുള്ളതിന് ഈ നിയമമില്ല അണ്ണെന്ന് പറയുമ്പോൾ. അവിധീയമാന അണ്ണെന്ന് പറയുമ്പോൾ എന്തായി? വിധി അല്ലാതെ വരുന്ന അണ്ണ്. അതിനെ ഉദിത്തിനോട് ചേർക്കരുത്. സവർണസ്യ സംജ്ഞാസ്യ, സവർണത്തിന്റെ ബോധകമാണ് ഇവിടെ സംജ്ഞ എന്ന് വെച്ചാൽ ബോധകം എന്നുള്ള അർത്ഥമാണ്. സവർണത്തെ ബോധിപ്പിക്കുന്നു. അതുകൊണ്ട് ഈ സൂത്രത്തിന്റെ പേര് ഗ്രഹണക സൂത്രം എന്ന് പറയും. ഗ്രഹണക സൂത്രം എന്ന് വെച്ചാൽ ഗ്രഹിപ്പിക്കുന്നത്. സവർണാൻ ബോധയതി, സവർണങ്ങളെ ബോധിപ്പിക്കുന്നു. ഇത് സപ്ന എന്ന് പറഞ്ഞ ഇവിടുത്തെ അർത്ഥം ബോധകം എന്നാണ്. ജ്ഞാധാതുവിന് ജ്ഞാനം എന്നുള്ള അർത്ഥമാണ്. സം ജ്ഞായത്തെ, സമയ്ക്കായി അറിയുന്നു നമ്മൾ ഈ സൂത്രത്തിലൂടെ. എന്തിനെ? സവർണങ്ങളെ. എങ്ങനെ? എവിടെ ഗ്രഹിക്കണം, എവിടെ ഗ്രഹിക്കണ്ട? അപ്പോ സൂത്രത്തിന്റെ പകുതി അർത്ഥമേ എടുക്കാവൂ. അവധീയമാന അണ് സവർണസ്യ ബോധക സ്യാദ്. വിധി അല്ലാതെയുള്ള സ്ഥാനം പരനിമിത്തമായി എല്ലാം വരുന്ന അണ് സവർണത്തെ ബോധിപ്പിക്കും. അവിടെ ഹ്രസ്വത്തെ പറഞ്ഞാൽ ദീർഘത്തെയും എടുക്കാം. ഇത്രയും അറിഞ്ഞിരുന്നാൽ മതി. അത് ഒരു വാക്യം എന്റെ അർത്ഥം. ഇനി രണ്ടാമത്തെ വാക്യം എന്താണ്? ഉദിത് സവർണസ്യ സംജ്ഞാസ്യാ, അവധീയമാനം എന്നുള്ള അതിനോട് ചേർക്കരുത്, പ്രത്യേകമാണ്. ഉദിത് എന്ന് പറഞ്ഞാൽ കൂച്ചൊട്ട് തൂപ്പു, വർഗാക്ഷരങ്ങൾ. അവിടെ കൂച്ചോട്ടു തൂപ്പു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സവർണത്തെ ബോധിപ്പിക്കും. അത് വിധീയമാനമാണോ അവധീയമാനമാണോ അതൊന്നും ചിന്തിക്കണ്ട. ഇതാണ് സൂത്രത്തിന്റെ അർത്ഥം. ഇതിന് ആമുഖമായിട്ടുള്ള കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോ അതിന്റെ വൃത്തി കഴിഞ്ഞു. ഇനി അതിനെ സംബന്ധിച്ചുള്ള വിവരണങ്ങളാണ്. വൃത്തി ഇത്രയേ ഉള്ളൂ. അത് പറഞ്ഞല്ലോ, സൂത്രാർത്ഥപ്രധാനോ ഗ്രന്ഥഭാഗോ വൃത്തി. സൂത്രത്തിന്റെ അർത്ഥത്തെ ഇത്രയും കൊണ്ട് വിശദീകരിച്ചു കഴിഞ്ഞു. പ്രതീയത വിധീയത ഇതി പ്രതീയ അവിധീയമാനോ അണ് ഉദിച്ച സവർണസ്യ സംന്യാസം. പിന്നെ ഇവിടെ പ്രത്യയം എന്നുള്ളതിനെ എന്തുകൊണ്ട് വിധിയാക്കി? അതിലെല്ലാം വരുന്ന ഉദാഹരണങ്ങൾ എന്താണ്? എവിടെ ആഗമത്തിൽ വരുന്നു? ബഹുവിധ ആഗമത്തിൽ വരുന്നു. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ എവിടെ ആദേശത്തിൽ വരുന്നു? തഥാദി നമഃ ഇദമ ഈശ് ഇങ്ങനെയൊക്കെ സ്ഥലത്ത് ആദേശത്തിൽ വരും. പ്രത്യയത്തിൽ വരും. പ്രത്യയത്തിൽ വരുന്ന സനാശംസഭിക്ഷവും അവിടെ മറ്റാദേശങ്ങളാണ്. ഇതമൈശല്ല ആദേശങ്ങളാണ്. ഇത്തരം വ്യത്യാസങ്ങളെല്ലാം നമ്മൾ മുമ്പോട്ട് പഠിച്ചു വരുമ്പോഴേ അത് വ്യക്തമാകും. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഇപ്പം ചിന്തിക്കേണ്ട കാര്യമില്ല. ഇത്രയും മാത്രം മനസ്സിലാക്കിയാൽ മതി. അണ് എന്ന ഏതെങ്കിലും ഒരു പ്രത്യാഹാരം ഏതെങ്കിലും സൂത്രത്തിൽ കണ്ടുകഴിഞ്ഞാൽ സ്ഥാനീയ പരനിമിത്തമാണെങ്കിൽ അവിടെ ദീർഘത്തെ എടുക്കാം. ഇത്രയേ ഉള്ളൂ. വിധിയാണെങ്കിൽ അതെടുക്കരുത്. കൂച്ചൊട്ട് തുപ്പു എന്ന് പറഞ്ഞാൽ എവിടെയായാലും അതിന്റെ സവർണത്തെ എടുക്കാം. എല്ലാം ആവശ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ സൂത്രത്തിൽ ചാന്നൊരു ശബ്ദം കൂടെ വരുന്നുണ്ട്. ഇതിന്റെ ഒരു വിശദീകരണം വരുമ്പോൾ പിന്നെ ആ ചായയുടെ ആവശ്യമില്ല. എന്നാലും കാശികയിലും മറ്റും ഇതിന്റെ അർത്ഥം പറയുമ്പോൾ, അതായത് പ്രാചീനമായ വ്യാഖ്യാനങ്ങളിൽ എന്തു പറയും, അവിധീയമാനോ അണു ഉദിച്ച സവർണസ്യ സജ്ഞാസ്യാത് സ്വസ്യജ രൂപസ്യ എന്ന് കൂട്ടിച്ചേർക്കും. അത് വാസ്തവത്തിൽ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ എന്താണ്, അച്ഛന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദീർഘത്തെ ഗ്രഹിക്കും, അത് ഹർസ്വത്തെയും ഗ്രഹിക്കും എന്നുള്ളത് നേരത്തെ തന്നെ അറിയാം. അച്ഛൻ എന്ന് പറഞ്ഞാൽ ആയ ഗ്രഹിക്കും, പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് സിദ്ധാന്തമതി കാരണം മറ്റുമൊക്കെ ആ ഭാഗം വിട്ടു, ചായയുടെ അർത്ഥത്തെ വിട്ടു. കാരണം പറഞ്ഞു ഇതിന്റെ മുമ്പിലാണ് വരുന്നത് സ്വം രൂപം ശബ്ദസ്യ അശബ്ദ സജ്ഞ. അവിടെ നിന്ന് ചാശബ്ദം കൊണ്ട് പുറത്തും സ്വം രൂപം എന്നുള്ളതിനെ ഇങ്ങോട്ടെടുക്കും. അതിന്റെ അർത്ഥം പറയും, സവർണത്തെ ഗ്രഹിക്കുമെന്ന് പറഞ്ഞാൽ ആ പ്രത്യാഹാരത്തിലുള്ള വർണ്ണങ്ങളെയും ഗ്രഹിക്കുമെന്നുകൂടെ മനസ്സിലാക്കണം. നമ്മൾ നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് ഇവിടെ മാത്രമല്ല, പൂർവസൂത്രത്തിലും തുല്യാസ്യ പ്രയത്നം സവർണം തല്വാദിസ്ഥാനം ആഭ്യന്തര പ്രയത്ന തുല്യം തന്മിഥ സവർണസ്യ സപ്ഞാസ്യാത് സ്വസ്യച്ച അവിടെയും ചേർക്കും. പോലെ അച്ഛന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പതിനെട്ടിന്റെ പേരാണ് സപ്ഞാണ്. ആ തന്റെയും എന്നുവെച്ചാൽ പതിനെട്ടിന് സവർണ സപ്ഞയുണ്ടെന്ന് പറയുമ്പോൾ അതിനുമുണ്ട് സവർണ സപ്ഞ. ആയുടെ പതിനെട്ട് ഭേദത്തിന് സവർണ സപ്ഞയുണ്ടെന്ന് പറയുമ്പോൾ ആയിക്കും വരുമല്ലോ ആ സപ്ഞ. ആയും സവർണമാണ്, ദീർഘവും സവർണമാണ്. അങ്ങനെ അർത്ഥം വ്യക്തമാക്കാൻ വേണ്ടി അവിടെയൊക്കെ പറയും. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു വിശദീകരണം കൊടുത്തിട്ടില്ല, അത് ആവശ്യമില്ല. അല്ലാതെ നമ്മൾ മനസ്സിലാക്കും. പിന്നെ ഈ സൂത്രത്തിൽ സംബന്ധിച്ച് വിശേഷമായി അറിയേണ്ട കാര്യങ്ങൾ പറയുകയാണ്. അത്രയുമാണ് പറയണെന്നൊക്കെ അറിയണം. അത്രയുമാണെന്ന് വെച്ചാൽ അസ്മിൻ സൂത്രേ ഏവ, അത് കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്. ഈ സൂത്രത്തിൽ അണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരത്തിലെ നകാരവുമായിട്ട് ചേർത്ത് മനസ്സിലാക്കണം. അത് കഴിഞ്ഞ ദിവസം വായിച്ചതാണ്. പരേനേവ ഇൻ, ഇണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പരവുമായിട്ട് ഇണശിദ്ധം ലുങ്ങിടാം ധോങ്ക. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്ന സൂത്രമാണ്. അവിടെയൊക്കെ ഇണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പരണകാരമായിട്ട് ചേർത്തേ പ്രത്യാഹാരം ഉണ്ടാക്കാവൂ. ഈ ഊണ് അങ്ങനെ എടുക്കാൻ പാടില്ല. പക്ഷെ അണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൂത്രത്തിൽ പരണകാരമായിട്ട് ചേർത്ത്, മറ്റ് സൂത്രങ്ങളിലെല്ലാം പൂർവ്വണകാരമായിട്ട് ചേർത്ത്, അതിനവിടെ പറഞ്ഞിരിക്കുന്നത് അത്രയും പരണകാരേണ. പിന്നെ ഈ സൂത്രത്തിൽ അണ് ഉദിത്തെന്ന് പറഞ്ഞു. ഉദിത്ത് എന്താണെന്ന് സൂത്രത്തിൽ പറഞ്ഞുള്ളൂ. എന്താ ഉദിത്ത്? അതടുത്ത് പറയുന്നു, കു ചു ടു തു പു ഏതേ ഉദിത, ഇതാണ് ഉദിത്തുകൾ. പാണിനി അങ്ങനെ ഉദിത്തെന്ന് പറഞ്ഞൊരു സ്വപ്ന വിധിച്ചിട്ടില്ല, അതുകൊണ്ടാണ് അതിനെ എടുത്തു കാണിക്കുന്നത്. ഇത്രയാണ് തദ്ദേവം. തദ്ദെന്ന് പറഞ്ഞാൽ ഇതുവരെ പറഞ്ഞത് വെച്ചുകൊണ്ട് ഏവം ഇപ്രകാരം ബോധിക്കണം. ഇതുവരെ പറഞ്ഞ എല്ലാം മനസ്സിലിരുന്നാൽ ഇനി പറയുന്നത് ബോധിക്കാൻ പറ്റും. എന്താണ് ആ ഇത്യ അഷ്ടാദശാനം സപ്ന എന്ന് പറഞ്ഞാൽ എന്താണ് ആ എന്ന് പറയുന്നത്? പതിനെട്ട് ഭേദങ്ങളുടെയും ബോധകമാണ് എന്ന് മനസ്സിലാക്കും. ആ പതിനെട്ടിനെയും ബോധിപ്പിക്കുന്നു. സപ്ന എന്ന് വെച്ചാൽ ബോധകം ബോധിപ്പിക്കുന്നു. അല്ലെങ്കിൽ വരുന്ന കുഴപ്പമൊന്നെന്ന് വെച്ചാൽ മുമ്പ് തുല്യാസ പ്രയത്നം സവർണവും ഇതും തമ്മിലുള്ള വ്യത്യാസം നോക്കി മനസ്സിലാകും. അവിടെ എന്താ പറയുന്നത്? ആക്ക് ആയുടെ പതിനെട്ട് ഭേദത്തിന് സവർണം എന്ന സപ്ഞയുണ്ട്, അതാണ് അവിടെ പറയുന്നത്. ഇവിടെ എന്താ പറയുന്നത്? ആ എന്ന് പറയുന്നത് പതിനെട്ട് ഭേദത്തെ ബോധിപ്പിക്കും, അത് വിധി അല്ലെങ്കിൽ. രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അതുപോലെ ബാക്കി വരുന്നിടത്തുമെല്ലാം എന്താണ്? സജ്ഞ എന്ന് പറഞ്ഞാൽ ബോധകമെന്ന് മനസ്സിലാകണം. അപ്പോ എന്തുകൊണ്ടത് വന്നു? ആദ്യം പോലെ ചിന്തിച്ചാലേ അത് കിട്ടത്തുള്ളൂ. പതിനെട്ടെണ്ണത്തിന് എങ്ങനെ ബോധിപ്പിക്കാൻ കഴിയുന്നു? ആദ്യം അയുണ്ണു അരൽറുക് എന്നിങ്ങനെ 14 പ്രത്യാഹാരങ്ങളെ വിധിച്ചു പണിഞ്ഞു. അത് കഴിഞ്ഞ് അതിലെന്തേന് സഹേത പ്രകാരമാണ് പ്രത്യാഹാരത്തെ ഉണ്ടാക്കി, അണ്ണെന്ന് പറയുന്ന ഒരു പ്രത്യാഹാരത്തെ ഉണ്ടാക്കി, അതുപോലെ എല്ലാ പ്രത്യാഹാരവും ഉണ്ടാക്കി. ഇവിടെ ഇപ്പൊ അണ്ണാണല്ലോ, അണ്ണെന്ന് പ്രത്യാഹാരം ഉണ്ടാക്കിയപ്പോൾ നമ്മൾ ധരിച്ചു ആ ഈ ഊ ഇതിനെ ഗ്രഹിക്കണം. അതായത് ആ ഹ്രസ്വരൂപങ്ങൾ അല്ലെങ്കിൽ ആ അതിൽ വന്ന ദീർഘത്തെ ഏ ഓ ഐ ഔ ഇത്രയും നമ്മൾ മനസ്സിലാക്കി. പിന്നെ അതിനുശേഷം പറഞ്ഞ എല്ലാ കാര്യങ്ങളും എന്തിനു വേണ്ടിയിട്ടാണ്? ഇതിനു വേണ്ടിയിട്ടാണ്. അണുത് സവർണ സുജാപ്രത്യ എന്ന് പറയുന്ന സൂത്രത്തിന്റെ താല്പര്യം എന്തെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതുവരെ പഠിച്ചത് മുഴുവൻ. കാരണം അത്രയും മനസ്സിലാക്കിയാലേ ഇത് മനസ്സിലാകത്തുള്ളൂ. ഇത് പലതും ആവശ്യമില്ലാത്തതാണ്, എന്നാലും നമുക്കൊരു സാങ്കേതികമായി ടെക്നിക്കലായി ഇതൊക്കെ അറിഞ്ഞിരിക്കും. അത്യാവശ്യമുള്ള കാര്യങ്ങളാണ്. എന്താണ് ഓകാലോച്ച ഹ്രസ്വ ദീർഘ പ്ലുത സൂത്രം? അതിലെല്ലാം ഹ്രസ്വം ദീർഘം പ്ലുത സജ്ഞോദിച്ചു സ്വരങ്ങൾക്ക്. അത് കഴിഞ്ഞ് ഉച്ചൈരുദാത്ത നീചൈരനുദാത്ത സമാഹാര സ്വരിത അതേ സ്വരങ്ങൾക്ക് തന്നെ വീണ്ടും ഉദാത്ത അനുദാത്ത സ്വരിത ഭേദം വിധിച്ചു. പിന്നെ അടുത്ത സൂത്രം എന്ന് പറഞ്ഞ മുഖനാസിക വചനം അനുനാസിക അതിനുള്ള അനുനാസിക ഭേദം വിധിച്ചു. അത് സ്വരങ്ങൾക്കും വിധിച്ചു, ചില വ്യഞ്ജനങ്ങൾക്കും വിധിച്ചു. ഉടനെ തുല്യാസി പ്രയത്ന സവർണം വന്നിട്ട് പറഞ്ഞു ഈ ഭേദങ്ങളുള്ള ഏതൊക്കെയാണോ അതിനുള്ള സവർണം എന്നൊരു സ്വപ്നയുണ്ട്. അപ്പോ അവിടെ നിന്നാണ് നമുക്ക് സവർണ എന്ന് പറയുന്ന ഒരു സ്വപ്നം കിട്ടുന്നത്. സവർണം, ആ സവർണം എന്ന് പറയുന്ന ആ സ്വപ്ന കിട്ടണമെങ്കിൽ ഇത്രയും സൂത്രങ്ങൾ പ്രവർത്തിക്കണം. അതാണ് പറയുന്നത് ഇതെല്ലാം ഒരു മാല പോലെ പോകുന്നു. നിങ്ങൾക്ക് എത്രയോ സൂത്രങ്ങൾ വന്നു, അതൊന്നും നമ്മൾ പഠിച്ചില്ല, അതൊക്കെ ആവശ്യമുള്ളതാണ്. പക്ഷെ അതുകൂടാതെ മനസ്സിലാക്കാൻ വേണ്ടി ഇത്രയും പറഞ്ഞു. അപ്പൊ സവർണ സ്വപ്ന വന്നു കഴിഞ്ഞപ്പോ ഉടനെ പണിനി ഈ സൂത്രത്തിൽ അത് ഉപയോഗിച്ചു. അണുത് സവർണസിച്ച പ്രത്യേക പറഞ്ഞു ആ ഭേദങ്ങൾ. അത് 18 ഭേദമായാലും ശരി, 12 ഭേദമായാലും ശരി, അവിടെ എല്ലാം എന്ത് ചെയ്യും? ഒരു പ്രത്യാഹാരം, അണ്ണെന്നൊരു പ്രത്യാഹാരം പറഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം വരുന്ന പ്രത്യാഹാരങ്ങൾക്കൊന്നും ഈ ഭാഗ്യം കിട്ടിയിട്ടില്ല ഇവർക്കേ ഉള്ളൂ. അതിന്റെ എല്ലാ ഭേദത്തെയും ബോധിക്കാം. ആ എന്ന് പറഞ്ഞാൽ വാക്കെന്നോ അച്ഛന്നോ അണ്ണെന്ന് പറയുമ്പോൾ നമ്മൾ ആയ ബോധിക്കും. അതോടൊപ്പം തന്നെ 18 ഭേദത്തെയും ബോധിക്കും. ഇത്രയൊക്കെ പറഞ്ഞു വന്നാൽ നമുക്ക് ഉപയോഗം വരുന്ന ഏതാണ്? ആ ഈ ഓ പറയും. അതിന്റെ ഹ്രസ്വം പറഞ്ഞാൽ ദീർഘവും ബോധിക്കാം. വലിയ പരത്തിയൊക്കെ പറഞ്ഞു വരുമ്പോൾ അവസാനം കാര്യമൊരു ശകലേ കാണത്തുള്ളൂ. അതാണ് ഇവിടെ പറഞ്ഞത്. ഇതുവരെ പറഞ്ഞതെല്ലാം തദ്ദേവം ആയിത്യ അഷ്ടാദശവനാം സജ്ഞ തഥാ ഇക്കാര ഉക്കാരു ഈ എന്നുവെച്ചാൽ അച്ചല ഈ അച്ഛന്ന് പറയുമ്പോഴാണല്ലോ ഈ ആഗ്രഹിക്കുന്നത്. ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതുപോലെ തന്നെ എന്താണ് 18 ബോധിക്കണം. ഉക്കാരു ഉക്കാരു അങ്ങനെ 18 ബോധിക്കണം. സാങ്കേതികമായി അങ്ങനെ 18 ബോധിക്കണം. തഥാ എന്ന് പറഞ്ഞിരിക്കുന്ന അതാണ്, 18 ഭേദമുണ്ട്. പക്ഷെ ഇരുക്കാര ത്രിംശത ഋ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30 ബോധിക്കാം. എന്തുകൊണ്ട് 30 ബോധിക്കുന്നത്? വർണ്ണ ഇവർ മിഥ സാവർണ്യം വാച്ചും വാർത്തകാരം പറഞ്ഞു. കാരണം ഇത് ബോധിക്കുന്നതിനാണ്, സവർണത്തെയാണ് ബോധിക്കുന്നത്. ഋന് 18 ഭേദം, ഋന് 12, രണ്ടും കൂടി ചേരുമ്പോൾ 30 ഭേദമായി. അച്ഛന്ന് പറയുന്നത് പ്രത്യാഹാരത്തെ എടുക്കുക, അതില് ഋ എന്നും വരുന്നുണ്ട്, ഋ എന്നും വരുന്നുണ്ട് അച്ഛന്. ഋ തമ്മില് സവർണം സംജ്ഞയുണ്ട്. അപ്പൊ ഋ എന്ന് പറഞ്ഞാൽ റിന്റെ ഭേദത്തെയും ബോധിക്കാം, ട്രീറിന്റെ ഭേദത്തെയും. സവർണങ്ങളെ ബോധിക്കണോ? സവർണം എന്തായാലും തുല്യ അസെ പറയുന്ന സവർണം വിധിച്ചു കഴിഞ്ഞു. ഈ സൂത്രം പറയുന്ന സവർണത്തെ ബോധിക്കാം. റിന്റെ സവർണം ഇടുകയാണെങ്കിൽ പിന്നെ സവർണം രണ്ടിനും കൂടെ ചേർന്നിട്ടാണ്. ഋഗെന്ന് പറയുന്നത് മതം മാറി മറ്റേതിലോട്ട് ചേർന്നു. വറുതെന്ന് പറഞ്ഞാൽ ഋഗിനെയും ഗ്രഹിക്കണം. അപ്പോൾ 18 12 30 ഗ്രഹിക്കണം. അതുപോലെ ഋഗെന്ന് പറഞ്ഞാലും പരസ്പര സവർണമല്ല. സവർണം എന്ന് പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമാണ്, ഒരാൾ മാത്രമല്ല. ഋഗെന്ന് പറഞ്ഞാലും 30 ഗ്രഹിക്കണം. എന്തുകൊണ്ടാണ് ഋഗെന്ന് പറഞ്ഞാൽ ഗ്രഹിക്കുന്നത്? കാരണം അതും അച്ചു പ്രത്യാഹാരത്തിൽ വന്നു. അത് ശ്രദ്ധിക്കണം. ഈ അച്ചു പ്രത്യാഹാരത്തിൽ വരുന്ന ആ വർണ്ണങ്ങൾക്ക് മാത്രമേ ശ്രവണത്തെ ബോധിക്കാൻ പറ്റൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. എന്നുവെച്ചാൽ ആ ഹ്രസ്വത്തിന് മാത്രമേ ദീർഘത്തെ ഗ്രഹിക്കാൻ പറ്റൂ. ദീർഘം വന്നാൽ ഹ്രസ്വത്തെ ഗ്രഹിക്കാൻ ഒക്കത്തില്ല. എന്തുകൊണ്ട്? അത് അച്ചിലില്ല. അച്ചിലുള്ളത് ഹ്രസ്വമാണ്. ഈ അഭ്യാസ ഹ്രസ്വത്തിന് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ട്? അച്ച് അല്ലെങ്കിൽ അണ്ണെന്ന് പറയുന്ന പ്രത്യാഹാരത്തിൽപ്പെട്ട വർണ്ണങ്ങളാണ് ശ്രവണത്തെ ഗ്രഹിക്കുന്നത്. ആ എന്ന് പറയുന്നത് അതിലില്ല. അതുകൊണ്ട് അതിന് ശ്രവണത്തെ ഗ്രഹിക്കാനുള്ള ഭാഗ്യമുണ്ട്. അപ്പൊ എവിടെയെങ്കിലും അച്ച് അണ്ണ് എന്നെല്ലാം പറഞ്ഞാൽ നമുക്ക് ശ്രവണത്തെ ഗ്രഹിക്കാം. അത് എന്റെ നിയമം അനുസരിച്ച്. പക്ഷെ എവിടെയെങ്കിലും ആ ഈ എന്ന് പറഞ്ഞാൽ പറ്റത്തില്ല. എന്തുകൊണ്ട്? അത് അച്ചുകളുടെ കൂട്ടത്തിൽ പെടുന്നില്ല. അതായത് ആ ഈ പറഞ്ഞ അണ്ണൽപ്പെട്ട വർണ്ണങ്ങളുടെ കൂട്ടത്തിൽ പെടുന്നില്ല. പക്ഷേ രണ്ടും അച്ചിൽ വന്നു കഴിഞ്ഞു. അപ്പൊ എന്ന് പറഞ്ഞാൽ 30 ഗ്രഹിക്കാം, എന്ന് പറഞ്ഞാലും 30 ഗ്രഹിക്കാം. പക്ഷെ ആവശ്യം ഇല്ലാതൊന്നും അതിന്റെ ഒന്നും ആവശ്യം വരത്തില്ല. അതിന്റെ നിയമം പറയുകയാണ്, അങ്ങനെയാണ് നിയമം. ഋകാരോപി ഋകാരത്തിന് 30 ഭേദത്തെ ഗ്രഹിക്കാം എന്നുള്ളത് പോലെ െന്ന് പറഞ്ഞാലും 30 ഭേദത്തെ ഗ്രഹിക്കാം. ഏചോ ദ്വാദശാനാം ഏ ഓ ഐ അവിച്ച ദീർഘങ്ങളെ ഉള്ളു അവിടെ, ഹ്രസ്വമില്ല. അതുകൊണ്ട് അത് അതിന്റെ ഭേദങ്ങളെ 12 ബോധിപ്പിക്കുന്നു. അതൊന്നും ആവശ്യം വരില്ല. പുളിതം പോലും നമുക്ക് ആവശ്യം വരത്തില്ല. എന്നാലും അതിന്റെ റൂൾ പറയുകയാണ്, ഇങ്ങനെയാണ്. അനുനാസിക അനനുനാസിക ഭേദേന യവലദിധ. ഇനി വ്യഞ്ജനങ്ങളുടെ കാര്യം പറയുന്നു. കാരണം ഇവിടെ പ്രത്യാഹാരം പറഞ്ഞപ്പോ അണ്ണു വരെ പറഞ്ഞല്ലോ. അച്ഛൻ പറയാതെ അണ്ണൻ എന്തുകൊണ്ട് പറഞ്ഞു? കാരണം അച്ഛൻ എന്ന് പറയുമ്പോൾ സ്വരങ്ങൾ കഴിഞ്ഞു, പിന്നെ വരുന്നത് ഹായ വാരാട്ട് ലാണ്. അതിൽ ഹായും രേഫും വിടുക, ബാക്കി വരുന്നത് എന്താണ്? യ വാ ല, മൂന്നക്ഷരങ്ങൾ. ഈ മൂന്നക്ഷരങ്ങൾക്കും അനുനാസിക രൂപമുണ്ട്. എങ്ങനെ? ങാ ഞാ ണാ നാ മാ എന്ന് പറയും പോലെ. യാ വാ ലാന്നും യ മൂക്കി കൂടെ പറയാം, വാ ല എന്നും പറയാം. വേദത്തിൽ അത് ഉപയോഗിക്കും. അപ്പോ രണ്ട് രൂപം വന്നു. അക്ഷരസമാമനായത്തിൽ കാണിച്ചിരിക്കുന്ന അനനുനാസികം എന്ന് വെച്ചാൽ അനുനാസികമല്ലാത്ത, സ്വാഭാവികമായി നമ്മൾ ഉച്ചരിക്കുന്നു. വേദത്തിനും മറ്റും ഉപയോഗിക്കുന്ന അനുനാസികം. അപ്പൊ രണ്ട് രൂപം വന്നിരിക്കും. യാ രണ്ട്, വാ രണ്ട്, ലാ രണ്ട്. അങ്ങനെ രണ്ട് രൂപമുണ്ട്. ലോകസിദ്ധമാണ് രൂപം. പക്ഷെ ഇവിടെ വ്യഞ്ജനമായതുകൊണ്ട് പ്രസവം ദീർഘം പുളിതം അത് വരത്തില്ല. ഉദാത്തം അനുദാത്തം സ്വരിതമൊന്നും വരത്തില്ല. അതുകൊണ്ട് ആകെ രണ്ട് രൂപയേ ഉള്ളൂ, അനുനാസികം അനനുനാസികം. ഇപ്പൊ തുല്യാസെ പ്രയത്ന സവർണം ഇത് കാണും. ഉടനെ ഇവിടെ വരും, പറയും, വിധിക്കും, നിങ്ങൾ രണ്ടുപേര് സവർണങ്ങളാണ്. എന്തുകൊണ്ട്? നിങ്ങളുടെ ആഭ്യന്തര പ്രയത്നവും സ്ഥാനവും തുല്യമാണ്. അതങ്ങനെ കാതയോ മാവസാന സ്പർശ സ്പൃഷ്ടം പ്രയത്നം സ്പർശാന. ഇത് വ്യഞ്ജനങ്ങളായതുകൊണ്ട് ഇതിന് വരുന്ന പ്രയത്നങ്ങൾ ഇന്നതിന്നതൊക്കെയാണെന്ന് അവിടെ പ്രത്യേകിച്ച് പാടിനി ശിഷ്യൻ എടുത്തു പറഞ്ഞു. യണോ അന്തസ്ഥാഹ, യണ അന്തസ്ഥ ആണ് ഈശസ്പഷ്ടം അന്തസ്ഥാന ഈശത്വരെ ഊഷ്മണ വിവൃതം. അങ്ങനെ ഓരോന്നും പ്രത്യേകം പ്രത്യേകം വ്യഞ്ജനങ്ങൾക്ക് പറഞ്ഞു. അതിൽ കാ തുടങ്ങി മാ വരെയുള്ള എന്ത് പറഞ്ഞു? സ്പഷ്ടമാണ്. അത് കഴിഞ്ഞിട്ട് അടുത്തെന്ത് പറഞ്ഞു? എണ അന്തസ്ഥാഹ, എണ്ണെന്ന് പറയുന്നത് അന്തസ്ഥങ്ങളാണ്. ഈശസ്പഷ്ടം അന്തസ്ഥാന, ഇതിന്റെ പ്രയത്നങ്ങളെന്ന് പറയുന്നത് ഈശസ്പഷ്ടമാണ്. പിന്നെ വരുന്നത് എന്താണ്? ശല ഊഷ്മാണ, ഈശദ്വൃതം ഊഷ്മണ. ബാക്കിയുള്ളതെല്ലാം പോട്ടെ, നമ്മളിതിന് മാത്രം ഒന്നാണ്. എണോ അന്തസ്ഥാഹ, ഈശസ്പൃഷ്ടം അന്തസ്ഥാന. അപ്പൊ യാ വാ ലാ ഈ മൂന്നെണ്ണത്തിന്റെയും പ്രയത്നം ഈശസ്പൃഷ്ടം. അപ്പൊ യാ എന്ന് പറയുന്നത് ഇനി എത്രയായാലും ശരി അതിന്റെ പ്രയത്നത്തിന് മാറ്റമില്ല, ഈശസ്പൃഷ്ടമാണ്. അനുനാസികം അനനുനാസികം ഒന്ന് രണ്ട് ഭേദമേ ഉള്ളൂ, കൂടുതലില്ല. ഉദാത്ത അനുദാത്തങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അതുകൊണ്ട് അതിന്റെ ഇത് മറ്റ് വർഗാക്ഷരങ്ങളിൽപ്പെടുന്നുമില്ല. രണ്ടിന്റെയും ആഭ്യന്തര പ്രയത്നം ഒന്നായി നിസ്ഥാനം നോക്കുക. യായുടെ സ്ഥാനം നോക്കുക, രണ്ട് യാ വന്നില്ലേ? ഒരു യായുടെ സ്ഥാനം തൂക്കുക, ഈച്ചു യ സ്ഥാനം താലു, യായുടെ സ്ഥാനം താലുവാണ്. പിന്നെ വരുന്ന ഏതാണ്? വാ, രണ്ട് വായില്ലേ? ഒന്നിന്റെ സ്ഥാനം നോക്കുക, പകാരസ്യ ദന്തോഷ്ടവും സ്ഥാനം ദന്തോഷ്ടമാണ്. പിന്നെ ല, ലുത്തുല സ്ഥാന മൂർധ, സ്ഥാനം മൂർധാവാണ്. അപ്പൊ യാ രണ്ടുണ്ട്, രണ്ടിന്റെ സ്ഥാനം ഒന്ന് തന്നെ താലു. വാ രണ്ടുണ്ട്, രണ്ടിന്റെ സ്ഥാനം ഒന്ന് തന്നെ വകാരസ്യ ദന്തോഷ്ടം. ല രണ്ടുണ്ട്, രണ്ടിന്റെ സ്ഥാനം ഒന്ന് തന്നെ ലുത്തുല സ്ഥാനം ദന്ത. അപ്പോ രണ്ട് യകാരങ്ങളുടെ സ്ഥാനം ഒന്ന് തന്നെ, രണ്ട് വകാരങ്ങളുടെ സ്ഥാനം ഒന്ന് തന്നെ, രണ്ട് ലകാരങ്ങളുടെ സ്ഥാനം ഒന്ന് തന്നെ, പ്രയത്നം ഒന്ന് തന്നെ ഈഷദ്ഭൂതം. അപ്പൊ ഇതിന് സവർണസഞ്ജയുണ്ട്. കാലുവാദിസ്ഥാനം ആഭ്യന്തര പ്രയത്നശ്ചയേന യസ്യ തുല്യം സമാനമായി. പിന്നെ ഇതിലധികമായി സ്ഥാനം വരുന്ന എന്തുകൊണ്ട്? അനുനാസികമുണ്ട്, മൂക്ക് വരും. പക്ഷേ സവർണ സജ്ഞ നോക്കുമ്പോൾ ബാക്കിയകത്തുള്ള സ്ഥാനം എടുക്കാവൂ, അതുകൊണ്ട് മറ്റു നോക്കണ്ട. ഞാൻ നേരത്തെ പറഞ്ഞ ആസ്യം എന്ന് പറഞ്ഞ ആസ്യേ ഭവം എന്നാണ്. അപ്പൊ സ്ഥാനം തുല്യമായി, പ്രയത്നം തുല്യമായി. അപ്പോൾ ഇത് പരസ്പര, അത് പ്രത്യേകിച്ച് യായും വായും ലായും തമ്മിൽ പരസ്പരമല്ല, യായും യായും തമ്മിൽ, വായും വായും തമ്മിൽ, ലായും ലായും തമ്മിൽ, അങ്ങനെയാണ് തിരിച്ച് തിരിച്ചുള്ളത്. ഈ രണ്ട് ഈ രണ്ട് വർണ്ണങ്ങൾ തമ്മിൽ പരസ്പര സവർണ സംഖ്യയുണ്ട്. ഇവിടെ അക്ഷരസമാനായത്തിലാണെങ്കിലോ യാ വാല എന്ന് പറഞ്ഞ് അപ്പോൾ അതിന്റെ അനുനാസികമായ രൂപത്തെ കൂടെ എടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് അച്ഛന്ന് പറയാതെ അണ്ണെന്ന് പറഞ്ഞത്. അണ്ണെന്ന് പറഞ്ഞാൽ ഈ യാ വാല മൂന്നിനെ എടുക്കാൻ പറ്റും. അത് നമ്മൾ പഠിക്കും. അതിന്റെ ഉദാഹരണം ഉദാഹരണത്തിൽ അത് വ്യക്തമാണ്. അനനാസിക അനനുനാസിക ഭേദേന, അനനാസികയെന്നും അനനുനാസികമെന്നും വെച്ചാൽ അനനാസിക ഭിന്നം എന്നുവെച്ചാൽ അനുനാസികമല്ലാത്തത്. അങ്ങനെ യാവല ദിധ യാവാലാദിത ഓരോന്നും ഇരുണ്ട തരത്തിലാണ്, അല്ലാതെ ധരിക്കരുത്. യാക്കി രണ്ട് ഭേദം, ബാക്കി രണ്ട് ഭേദം, ലാക്കി രണ്ട് ഭേദം. അതിൽ അങ്ങനെയുള്ളതുകൊണ്ട് തേന, അങ്ങനെ യാവാലാക്ക് ഭേദങ്ങളുള്ളതുകൊണ്ട് അനനുനാസികാഹ അനുനാസികമല്ലാത്തവ എന്നെന്തുകൊണ്ട് പറയുന്നു? ഇവിടെ അക്ഷരസമാമനായത്തിൽ പറഞ്ഞിരിക്കുന്നത് യാവാല അനുനാസികമല്ല, അതാണ് അണ്ണിൽപ്പെടുന്നത്. അത് അതിന്റെ സവർണത്തെ ഗ്രഹിക്കും, അതിലില്ലാത്ത സവർണത്തെ ഗ്രഹിക്കില്ല. അനുനാസികത്തെ പറഞ്ഞാൽ ഇതിനെടുക്കാൻ ഒക്കത്തില്ല. ഇത് അനനാസ്യമല്ല. അതുകൊണ്ട് ഈ യാവാലായ പറഞ്ഞു കഴിഞ്ഞാൽ അനനാസ്യത്തെ എടുക്കാം. അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് തേ അനനുനാസികാഹ. എണ്ണ പ്രത്യാഹാരത്തിൽപ്പെട്ട യാവാലായി മൂന്നും ദയോഹോ ദയോഹോ സജ്ഞ എന്ന് വെച്ചാൽ യാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് യായെയും ബോധിക്കണം, ബോധകമാണ്. വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വകാരത്തെയും ബോധിക്കാം, ദയോഹോ ദയോഹോ. അവിടുത്തെ ചാവിച്ച് പറയുന്നത് അതുകൊണ്ടാണ്. ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ലകാരത്തെയും ബോധിക്കാം. അങ്ങനെ മനസ്സിലാവും. യാ ബാലായവ പരസ്പരങ്ങൾ പരസ്പര സവർണമെന്നല്ല പറയുന്നു. അതില് അനനുനാസികമായി അക്ഷര സമാനത്തിൽ യാ വാല പറഞ്ഞതുകൊണ്ട് അതിന്റെ സവർണങ്ങളെ ഗ്രഹിക്കാം. ഇപ്പൊ സവർണ ബോധകമായി ഈ സൂത്രം വരുന്ന എവിടെയൊക്കെയാണ്? അച്ഛന്ന് പറയുന്ന പ്രത്യാഹാരത്തിൽപ്പെട്ട വർണ്ണങ്ങൾ വിധിയല്ലാതെ എവിടെയെങ്കിലും പ്രയോഗിച്ചു കഴിഞ്ഞാൽ അതിന്റെ ദീർഘങ്ങളെ ഗ്രഹിക്കുക, ഇതാണ് അതിന്റെ സാരം. ഇത്രയും മനസ്സിലാക്കിയാണ്. പിന്നെ അപൂർവമായി യാ വാല ഈ മൂന്നക്ഷരങ്ങളും ഏതെങ്കിലും സൂത്രത്തിൽ വിധേയമല്ലാതെ കണ്ടു കഴിഞ്ഞാൽ, വിധിയല്ലാതെ അനുനാസികമായ യാ വാലായ ബോധിക്കാം. പിന്നെ ഇതിൽ നിന്ന് വ്യത്യസ്തമായി കു ചൂ ടു തൂപ്പു എന്ന് എവിടെയെങ്കിലും വിധിച്ചു കഴിഞ്ഞാൽ അവിടെ മറ്റൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. അത് വിധിയാണോ ആ വിധിയാണോ സ്ഥാനിയാണോ നിമിത്തമാണോ ഇതൊന്നും നോക്കണ്ട. അവിടെ എല്ലാം സവർണത്തെ ഗ്രഹിക്കാം. ഇത് ഇതിന്റെ സാരം. ഇത് മനസ്സിലാക്കിയാണ് ഇത് സവർണ സത്യ ബോധകം അല്ലെങ്കിൽ സവർണ ബോധകമാണ് സൂത്രം. അതുകൊണ്ട് ഇതിന് ഗ്രഹണ സൂത്രം എന്നാണ് പേര്. ഇതിന് തുല്യാസ്യ പ്രയത്നം സവർണം എന്ന് പറയുന്ന സൂത്രത്തിൽ നിന്നും വ്യത്യാസമുണ്ട്. പലപ്പോഴും ഇത് പഠിക്കുമ്പോൾ ഈ രണ്ട് വ്യത്യാസം മനസ്സിലാകത്തില്ല. ആ സൂത്രം എന്താ ചെയ്യുന്നത്, ഈ സൂത്രം എന്താ ചെയ്യുന്നത്, മനസ്സിലാക്കിയാൽ തന്നെ ഇത് എവിടെയാണ് ഉപയോഗിക്കേണ്ടി വരുന്നത് എന്ന് മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഉദാഹരണങ്ങളിലൂടെ അത് വ്യക്തമാക്കിയത്. അതിൽ ഇതിലിനി ഒരു കാര്യം നമുക്ക് വ്യക്തമാകാനുള്ളത് അപ്രത്യ എന്ന് പറഞ്ഞതിന്റെ ശരിയായ ഉദാഹരണം എന്താണ്. ഞാൻ മുമ്പ് പറഞ്ഞ ഉദാഹരണങ്ങൾ ശരിയായ ഉദാഹരണമല്ല. അപ്രത്യം എന്തെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കുക, പ്രത്യം എന്തെന്ന് മനസ്സിലാക്കുക, ശരിയായ ഉദാഹരണം ഇനി നമ്മൾ പഠിക്കും.